തപസന്താപേ. തപ പാന്തത്തിൽ ഏതൊക്കെയാണ് അനൊട്ട് ധാതുക്കൾ? കുറച്ച് പേര് പഠിച്ചിട്ടുണ്ട്. ആപ്പിപ്പ് തപ്പ് തിപ്പ് തൃപ്യ ദൃപ്യ ലിപ്പ് ലിപ്പ് അപ്പ് ശപ്പ് സപ്പ് സിപ്പ് സ്ത്രപത്രയോദശ. അതിൽ തപ്പ് വരുന്നുണ്ട്. ആപ്പ് ചുപ്പ് തപ്പ് തിപ്പ് തപ്പനിട്ട് ധാതുവാണ്. അതാദ്യം നോക്കണം. ബാക്കി വ്യത്യാസമൊന്നുമില്ല. തപ്പ് തിപ്പ് കടുത്തരി ശപ്പ് തപ്പത്തി തപ്പത്തി വ്യത്യാസമൊന്നുമില്ല. ലിട്ടിൽ വരുമ്പോൾ തപ്പ് ദിത്വം വരുന്നു. തപ്പ് തപ്പ് അവിടെ ഏത് സൂത്രം വരുന്നു? ദിത്വം വന്നു ഫലാതിശേഷം. തപ്പ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? വരോ ഫലാതിശേഷം ഒന്ന് തപ്പ് എന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. തപ്പ് നല്ലെന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു ആണോ? അതോബദ്ധായ അതോബദ്ധായ പ്രകാരം വൃദ്ധി വന്നിട്ട് തതാപ അതുസിൽ കിത്തായതുകൊണ്ട് ഏതൊരു അതയൽ മധ്യനാദേ സാദേർ ലഡി പ്രകാരം തപ്പ് തപ്പ് ഫലാതിശേഷ അവിടെ അതാ അഭ്യാസലോകം ഏത്തു തേപ്പത്തുഹു തേപ്പഹു തതാപ തേപ്പത്തുഹു തേപ്പഹു. ധല്ലിരിക്കുമ്പോൾ ഏത് സൂത്രം വരുന്നു? ധരിച്ച സേടി. അവിടെയും എന്ത് വരും? ഏത്തും അഭ്യാസലോകം വന്നിട്ട് അവിടെ നോക്കേണ്ടത് ഇട്ട് വരുമെന്നുള്ളതാണ്. അടുത്ത ദിവസം വല്ലാതെ പ്രകാരം ഇട്ട് പ്രാപ്തമാവുന്നുണ്ടെങ്കിലും ഏകാച്ചുപദേശ അനുദാത്ത പ്രകാരം ഇട്ടിനെ നിഷേധിക്കും. നിഷേധിച്ചു കഴിഞ്ഞാൽ ക്രാതി നിയമപ്രകാരം ഇട്ട് പ്രാപ്തമാകും. ക്രിസ്രോ പ്രാപ്തമാകുമ്പോൾ ഇത് അകാരം ഉള്ള ധാതുവായതുകൊണ്ട് ഉപദേശ അത്വത പ്രകാരം വീണ്ടും ഇട്ടിനെ നിഷേധിക്കും. അപ്പം പറയുന്നു ഋതോ ഭാരദ്വാജസ്യ പ്രകാരം വികല്പമായിട്ട് ഇട്ട് വരുന്നു. അതാണ് അജന്തോ അകാരവാന്മായ താസ്യനിട്ട് ദലിവേട്ട്. ഇവിടെ അകാരവാൻ അത്രയും ഓർത്താൽ മതി. അജന്തമല്ല, അകാരവാൻ താസി അനിട്ട് ധലി വേട്ടെന്നാണ്. അപ്പൊ ഈ ധാതു അകാരമായ ആയതുകൊണ്ട് വികല്പമായിട്ട് ഇട്ട് വരുമ്പോൾ ധലിജസേട്ടി വന്നിട്ട് തേപിധ. ഇനി ഇട്ട് വരാത്ത പക്ഷം തപ്പ് തപ്പ് ധലിജസേട്ടി വരുന്നില്ല. തപ്പ് അവിടെ ഇട്ട് വരുന്നില്ല. ഏത്തു അഭ്യാസലോകം വരുന്നില്ല. എന്തുകൊണ്ടാണ്? കിത്തല്ല. അപ്പോ തേ പിത തതബ്ധ തേ ബധു തേപ ഉത്തമപുരുഷനിൽ ഏത് വരുന്നു? നലുത്തമോ വാ തതാപ തതപ അതോബുദ്ധായ വൃത്തി വികല്പമായിട്ട് വരുന്നു. തേപിവ തേപിമ ഇവിടെ രണ്ടിടത്തും എങ്ങനെ ഇട്ട് വരുന്നു? ക്രാദ്യന്യോലി സേഡ് ഭവേ ക്രാദി നിയമപ്രകാരം ഇട്ട് വരുന്നു. കൃസൃ ദൃ ബ്രസ്തു ദൃശ്രുശ്രുവോ ലിഡി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതൊഴികെ എല്ലാത്തിനും ഇട്ട് ലെട്ടിൽ വരും. പക്ഷെ അജസ്താസുദ്ധല്യനോടോ നിത്യം ധല്ലിലേക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഉപദേശ അത്വത അതും ധല്ലിന് വേണ്ടി പറഞ്ഞു. ഋതോ ഭാരദ്വാജസ് അതും ധല്ലിന് വേണ്ടി പറഞ്ഞു. അപ്പോ ലിട്ടിലെന്ത് വരുന്നു? ബാക്കി ശേഷിക്കുന്നു വമാണ്. അവിടെ ക്രാതി നിയമപ്രകാരം എട്ട് വന്നിട്ട് എന്തുവരും? എന്ന് വരുന്നു. എട്ട് വരുന്നു. അവിടെ എട്ട് വികല്പമാകുന്നില്ല, ക്രാതി നിയമപ്രകാരം എട്ട് വരുന്നു. അടുത്ത് വരുന്നത് ലുട്ട്, തപ്. തപ് ലുട്ടില് എട്ട് വരുമോ? എട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ തപ്, തപ്താരോ, തപ്താരഹ, തപ്താസി, തപ്താസ്ഥ, തപ്താസ്ഥ, തപ്താസ്മി, തപ്താസ്വ. തപ് സ്യ തീട്ട് വരുന്നില്ല, അതുകൊണ്ട് എന്തുവരും? തപ്സ്യതി, തപ്സ്യതഃ, തപ്സ്യന്തി, തപ്സ്യസി, തപ്സ്യതഃ, തപ്സ്യത, തപ്സ്യാമി, തപ്സ്യാവഹ, തപ്സ്യാമ. ലോട്ടില് തപ്പ്, ശപ്പ്, തിപ്പ്, ഏരു, തപത്തു. തപത് തപതാ തപതാം, തപന്തു തപ തപതാ തപതം, തപത തപാ നി, തപാവഹ, തപാ മഹ, തപാ തപാ വായാണോ തപാ വഹയാണോ? വാ നിത്യംഗിത തപാ നി തപാവ തപാമ. അവിടെ പൊതുവായി വരുന്ന സൂത്രം ഏതാണ്? ആടുത്തമസ്യ. ഇതങ്ങനെ വരുമ്പം തപ ശപ്പ് തിപ്പ് ഇതച്ചകാരലോകം ലുങ് ലങ് ലുങ്ഷു അടുത്ത അതപത് അതപതാം അതപൻ അതപഹ അതപതം അതപത അതപം അതപാവ അതമാണ്. ഇതിലിങ്ങനെ വരുമ്പം തപ് ശപ്പ് വ്യാസൊട്ട് ഇയങ് തിപ്പ് ഇതശികാരലോകം ഗുണം യകാരലോകം. എങ്ങനെയാണ് യകാരലോപിക്കുന്നത്? തപേത് തപേതാം തപേയുഹു തപേഹി തപേതം തപേത തപേയം തപേവ തപേ. അടുത്ത് ആശയമില്ലെങ്കിൽ തപ് യാസുട്ട് തിപ്പ് ഇത് ശകാരലോപം. യാസുട്ടിലെ സകാരലോപിക്കുന്ന എങ്ങനെയാണ്? തപ്യാത് തപ്യാസ്ഥാം തപ്യാസുഹു. ഊ വരുന്നെങ്ങനെയാണ്? തപ്യാഹ തപ്യാസ്ഥം തപ്യാസ്ഥം തപ്യാസം തപ്യാസ് തപ്യാസ്. ഇവിടെ അനിട്ടാണ്, അതുകൊണ്ട് ലുങ്കിൽ എട്ട് വരുന്നില്ല. തപ്പ് സിച്ച് തീ ഇത ശികാരലോപിച്ചു, അപൃക്തത്തിന് ഈട്ട് വരുന്നു. എങ്ങനെ? അസ്ഥിസിച്ചു അപൃക്ത ഈട്ട് വന്നു. ലുങ് ലങ് ലിങ് ഷൊടുതാത്ത ആ തപ് സീത് അതപ് സീത് എന്ന് വരും. ഇവിടെ പിന്നെ നോക്കേണ്ട വൃദ്ധി വരുമെന്നാണ്. ഇവിടെ എങ്ങനെയാണ് വൃദ്ധി പ്രാപ്തമാകുന്നത്? അതോഹലാകെ അല്ലെ ഗോഹ ഇവിടെ വരുമോ? പിന്നെ ഏത് വരും? വധവൃതാഹലം ദസ്യ അച്ഛ പ്രകാരം വൃത്തി വരാം. പക്ഷെ അതിനെ നിഷേധിക്കുന്നു ഏത്? പക്ഷെ അതിവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പം വൃത്തി വരുന്നത് ഏത്, വികല്പമാക്കുന്ന ഏത്, നിഷേധിക്കുന്ന ഏതെല്ലാം അറിഞ്ഞിരിക്കണം. ഈ വൃത്തിയെ നിഷേധിക്കുന്ന വേറെ ഏത് സൂത്രമാണ്? നേടി നിഷേധിക്കുന്ന പോലെ വേറെ വൃത്തിയെ നിഷേധിക്കുന്ന സൂത്രം ആ ഹമ്യൻ ദക്ഷിണശ്വസ ജാഗ്രണിശ്വേദിതാം. അതിവിടെ പ്രവർത്തിക്കത്തില്ല, അതിന്റെ നിമിത്തമൊന്നുമില്ല. അതുകൊണ്ടിവിടെ നേടി നിഷേധി വരുന്നില്ല, അത് ഇട്ടുള്ളിടത്തെ നിഷേധിക്കും. അതുകൊണ്ട് ഇവിടെ എന്തുവരും? പിന്നെ ഉള്ളത് വൃത്തി വിധിക്കുന്ന സൂത്രമാണ് നമ്മൾ പഠിച്ചത്. ഇതെങ്കില് സിജിവൃദ്ധി പരസ്യമത്തേഷ അതുകൂടെ വരുമോ? വിഗന്ധം അംഗമല്ല. അപ്പൊ പിന്നെ ഇവിടെ പദവൃജാനന്ദ്യസ്യാഗ്രഹപ്രകാരം വൃത്തി വന്നിട്ട് ഇങ്ങനെ വരുന്നു. അതാപ്സീത് അതാപ് സീതാം, അവിടെ എന്തോരും ജലോ ജലി സകാരം ലഭിച്ചിട്ട് അതാപ്താം. അതാപ്സുഹു എന്നിടത്ത് എന്തോരും സുജഭ്യസ്ത വിദിഭ്യസ്ത യുസു വരുന്നു. അതാപ്സുഹു അതാപ്സീ അതാപ്തം അതാപ്ത അതാപ്സം അതാപ്സ്വ അതാപ്സ്. അവിടെ എങ്ങും സ്വിച്ച് ലോഹിക്കുന്നില്ല, എന്തുകൊണ്ട്? അതുകൊണ്ടാണോ? അതാപ്സം അതാപ്സ്വ അതാപ്സ്മ, അവിടെ എന്താ സ്വിച്ച് ലോഹിക്കാത്ത? ചല്ല് വരത്തില്ല. അടുത്ത് അല്ലെങ്കിൽ എന്ത് വരുന്നു? ആ തപ്പ് സ്യാ തി ഇതശ്ച ഇട്ട് വരുന്നില്ല. അതപ്സ്യത് അതപ്സ്യതാം അതപ്സ്യൻ അതപ്സ്യഹ അതപ്സ്യതം അതപ്സ്യത അതപ്സ്യം അതപ്സ്യാവ. ഇതുപോലെ തന്നെ വരുന്ന വേറൊരു സുദ്ധാതുമാണ് ജി ജയേ, ജയിക്കുക. ജി ജയേ ജയതി ജി പരസ്മിത ധാതുവാണ്, പക്ഷേ സത്യമേവ ജയത്തെ ആത്മനിവേദം വരുന്നത് എന്തുകൊണ്ടാണ്? ആർഷ സത്യമേവ ജയതി എന്നാ പറയേണ്ടത്, പക്ഷെ ജയത്തെ എന്ന് വരുന്നു ആർഷപ്രയോഗം. വിജയത്തെ പരാജയത്തെ ആത്മനിവേദം വരും, എന്തുകൊണ്ട്? വിപരാഭ്യാം ജയ്, വീടെയും പരയുടെയും പരത്തിൽ വരുമ്പോൾ ആത്മനിവേദം വരാം. ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ ജീതാതു പരസ്യമാണ്, പക്ഷെ വേദത്തിൽ ആത്മനിവേദം ഉപയോഗിച്ച് വേദത്തിൽ എന്തും ചെയ്യാം, അതിനുള്ള ലൈസൻസ് ഉണ്ട്. ഉണ്ടോ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ലോകത്തിൽ ഉപയോഗിക്കുമ്പം ജയത്തെ തന്നെ ഉപയോഗിക്കേണ്ടത് ജയത്തി. ജീ ശപ്പ് തെപ്പ് ജീ ശപ്പ് എന്നിരിക്കുമ്പോൾ എന്തുവരും? സർവധാതാർദ്ധാതയോ ഗുണം വന്നാൽ അയ്യാദേശൻ ജയത്തി ജയത്തഹ ജയന്തി, ധാരാളം ഉപയോഗിക്കുന്നതാണ്. ജയസി ജയതഹ ജയധ ജയാമി ജയാവഹ ജയാമ. ഇവിടെ ലിട്ടിൽ വരുമ്പോൾ ജി അവിടെ അചോഞ്ഞുണിത് വൃത്തി വരേണ്ടതാണ്, പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? ദുർവചനയാ ജി നിഷേധിക്കുന്നു, ജിക്ക് ദിത്വം വന്നു. ജി ജി പിന്നെ എന്തുവരും? ജി ജി എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ജി ജി അച്ഛോ ഞണതി വൃത്തി വന്നു. ആയാദേശം വരുമ്പോൾ എന്തുവരും? ജിജായ. ഇവിടെ അഭ്യാസത്തിന്റെ പരത്തിലിരിക്കുന്ന ജകാരത്തിന് കുത്തും വന്നു, ജിഗായ എന്നാണ് രൂപം വരുന്നത്. പക്ഷെ ആ ഒരു സൂത്രം നിങ്ങൾ ലഘുസിദ്ധാന്ന് തോന്നി പഠിക്കത്തില്ല. പക്ഷെ ഇത് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിച്ച സൂത്രങ്ങൾ വരുന്നോണ്ട് മാത്രം ഇത് വരുന്നതാണ്. ഭൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് സൺഡോർ ജെ, അതായത് അഭ്യാസത്തിന്റെ പരത്തിലിരിക്കുന്ന ജിക്ക് കുത്തും വന്നിട്ട് ജി ഗായ എന്ന് വരും. സിദ്ധാന്തപതി വരുന്ന സൂത്രമല്ലെങ്കിലും രൂപം പ്രചാരത്തിലുള്ളത് കൊണ്ട് അറിഞ്ഞിരുന്നാൽ മതി. ജി ഗായ ജി ജി അധിസ്വന്ദിരിക്കുമ്പോൾ എന്ത് വരുന്നു? ജി ജി അതസ് വരുമോ? ഉറപ്പാണോ? ഏരനേകാച്ചോ അസമീക പൂർവസ്യ, പൂർവത്തിൽ സമയവും ഇല്ലാത്തതുകൊണ്ട് എന്തുവരും? എന്തുകൊണ്ട് ഇവിടെ ഗുണം വരുന്നില്ല? ഗുണം വരാത്ത എന്തുകൊണ്ടാണ്? അസമികളുടെ കിത്ത്, കിത്തായതുകൊണ്ട് ഗുണം വരുന്നില്ല. അതുകൊണ്ടാണ് ഏറിനായ വെച്ചോ അസമിക ഉർവസി അല്ലെങ്കിൽ അജിസ്നുദ്ധാത ദുർവാം യോരി എങ്ങും എല്ലാം വരുന്നത്, ഗുണം വരാത്തതുകൊണ്ടാണ്. പിന്നെ സർവത്ര എന്തുവരും സ്ഥലിഡോർ ജെ പ്രകാരം കുത്തും വന്നിട്ട് ജിജ്ഞതുഹു ജിഗായ ജിജ്ഞതുഹു ബഹുവചനത്തിൽ ജിജിഗ്യുഹു ജി ധാതു നോക്കണം അജന്തത്തിൽ സേട്ടാണോ എന്നിട്ടാണോ ഇത്ര ആലോചിക്കാതിരിക്കുന്നു. അനിട്ട് പാട്ടെങ്ങനെയാണ്? ഊതിർദന്തർ യോതിരിഷ്ണു ശീങ്ഷണു നുക്ഷുശ്ചിടീ ശ്രുതി അനിട്ട് അണിട്ട് വരത്തില്ല, വിട്ടു വരില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ ആദ്യം വരും എന്താണ്? കൃ സൃ ഭൃ ഭൃ സ്തു ധൃ ശ്രുശ്രുവോ ലിടി ക്രാതി നിയമപ്രകാരം ഇട്ട് ഇട്ട് ജീല് പ്രാപ്തമാകും. ക്രാതിയിൽ പെടാത്തതുകൊണ്ട് എട്ടിലിട്ട് പ്രാപ്തമാകുന്നു. പ്രാപ്തമാകുന്നു പറയുന്നു അജസ്താസ്വത് ധല്യനടോ നിത്യം. അജന്തമാണെങ്കിൽ നിഷേധിക്കും. ഉപദേശത്വം നോക്കേണ്ട കാര്യമില്ല. ഇവിടെ അകാരമുള്ള ധാതു അല്ല. വൃതോ ഭാരദ്വാജസ്യ പ്രകാരമാണെങ്കിലോ വൃദന്തത്തിന് മാത്രമേ ഇട്ട് നിഷേധം വരത്തുള്ളൂ. ചുരുക്കത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ പാട്ടൊന്ന് പാടി നോക്കിയാൽ മതി. എന്താണ് അജന്തോ അകാരവാൻവായ താസ്യനട് ധലിവേട്ട്? അജന്തമായതുകൊണ്ട് അനിട്ട് ധാതുവിന് ധല്ലിൽ വേട്ട്. ചുരുക്കം അത്രയേ ഉള്ളൂ. നാല് സൂത്രങ്ങളുടെയും സാരം അതാണ്. അജന്തോ അകാരവാൻവായ താസി അനിട്ട് ധല്ലിൽ വേട്ട്. താസിൽ അനിട്ടായതുകൊണ്ട് ധല്ലിൽ വികല്പമായിട്ട് ഇട്ട് വരുന്നു. ഇട്ട് വരുമ്പോൾ എന്ത് വരുന്നു? ജി ജി വരും, കുത്തും വരും. ഇട്ട് ധ എന്തുവരും? സൂത്രം ഏത് വരും? സൂത്രം പറഞ്ഞോ? ജി ഗി ഇട്ട് ധ എന്നിരിക്കുമ്പോ സൂത്രം വരും. സർവധാതു അർദ്ധാതയോ ഗുണം വന്ന് ഈ ആദേശം വന്നിട്ട് എന്തോരും ജിഗയിധ ജിഗയിധ. ഇനി ഇട്ട് വരാത്ത പക്ഷത്തിലാണെങ്കിലോ ജി ഗീധ എന്നിരിക്കുമ്പോൾ എന്തോരും? പഠിച്ച സൂത്രങ്ങൾ, പുതിയ സൂത്രങ്ങളൊന്നും. സർവധാതു അർദ്ധാതയോ ഗുണം വന്നിട്ട് ജിഗേദ് ജിഗയിത ജിഗേദ് എണ്ണുവന്നുകഴിഞ്ഞാൽ ജിഗ്യ ജി ഗി അധുസ് എണ്ണുവന്നാൽ ജിഗ്യതുഹു. ജി ഗി എണ്ണല്ലെന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വരുന്നു? ഉത്തമവൃക്ഷേകോചനത്തിൽ ജി നല്ല ഉത്തമ വൃദ്ധി വന്നു കഴിഞ്ഞാൽ ജിഗായ വൃദ്ധി വന്നില്ലെങ്കിൽ സൂത്രം വരും. സർവധാതാർദ്ധാതയോ ഗുണം വന്നിട്ട് ജിഗായ ജിഗയ ജി ഗി വാ അവിടെ എന്തുവരും? ക്രാദ്യന്യോ ലിടി സേഡ് ഭവേ. ക്രാദിയിൽ പെടാത്തതുകൊണ്ട് ലിട്ട് സേട്ടാണ്. രണ്ട് സ്ഥലത്ത് വന്ന് വരും വാമകളിൽ ഇട്ട് വരും. കൃ സൃ ഭൃ ഭൃ സ്തു ധൃ ശ്രുശ്രുവോ ലിഡി ക്രാതി നിയമപ്രകാരം ഇട്ട് വന്നിട്ട് എന്ത് വരും? ജി ഗി വാ ഇട്ട് ജി ഗി ഇട്ട് വാ എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? ഏരനേകാച്ചോ അസ്മിയോർസി എണ് വന്നിട്ട് ജിഗ്ഗിവ ജിഗ്ഗിമ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ്, എല്ലായിടത്തും ലിട്ടില് ജിക്ക് കുത്തും വരും. സൻലിഡോർ ജെ എന്ന് സിദ്ധാന്തോതി വരാത്ത സൂത്രം. ഇത് സന്നിലും വരും. അതാണ് സന്നന്ദമാണ് വിജിഗീഷ ജീതാതുന് കുത്തോം എന്നിട്ടാണ് വിജിഗീഷ എന്നും മറ്റും വരുന്നത്. പിന്നീട് വരേണ്ടത് ക്രാതി നിയമപ്രകാരം എട്ട് പ്രാപ്തമാകും. പക്ഷേ അകാരവാനായതുകൊണ്ട് തല്ലിൽ വികല്പമായിട്ട് അല്ല അജന്തമായതുകൊണ്ട് തല്ലിൽ വികല്പമായിട്ട് എട്ട് വരും. ഇത്രയും ഓർത്താൽ മതി. ഒരു ധാതു അജന്തമാണെങ്കിൽ തല്ലിലിട്ട് വികല്പമായിട്ട് വരും. അല്ല അകാരമുള്ള ധാതുവാണെങ്കിൽ വികല്പമായിട്ട് വരും. പിന്നെ ക്രാതി ഒഴികെയുള്ള എല്ലായിടത്തും വാ മകളിൽ ഇട്ട് നിത്യമായി വരും. ഇത്രയും ഓർത്തിരുന്നോ ജി ലുട്ടില് താസ് ജി താന്നിരിക്കുമ്പോൾ അനിട്ട് ധാതുവാണ്. പിന്നെ എന്തുവരും? സർവതെല്ലാം വന്നു കഴിഞ്ഞാൽ പുതിയ സൂത്രം ഏത് വരുന്നു? ജീത സർവധാതാർദാദിയോ ഗുണം ജേത ജേത ജേതാരോ ജി സിയാത്തി എന്നിടത്ത് എന്തുവരും? കെട്ട് വരുന്നില്ല. സർവധാതാർദിയോ ഗുണം വന്നു കഴിഞ്ഞാൽ സകാരത്തിന് ജേഷ്യതി ലോട്ടില് ജി സപ്പ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ജി സപ്പ് ഗുണം വന്ന അയാദേശം വന്നു ജയത്തു ജയത്തു ജയതാത് ജയതാം ജയന്തു ജയ ജയതാ ജയതാം ജയത ജയാനി ജയാം ജയാം ജി സപ്പ് തെപ്പ് ഇതസിക ലവ ലുങ് ലങ്ലു ഷടുദാത്ത സർവദാതാർദ്ധ ഗുണം അയാദേശം അജയത് അജയത്. ഞാൻ സൂത്രങ്ങൾ പെട്ടെന്ന് പറയുന്നു, പഴയ സൂത്രങ്ങളായതുകൊണ്ടാണ്. അജയത് അജയതാം അജയൻ അജയഹ അജയത്തം അജയത അജയം അജയാവ അജയാമ വിധിയില്ലെങ്കിൽ ജി ശപ്പ് യാസുട്ട് അത്വയ ഇയം ഗുണം ഇതസ്യ ഇകാരലോപം ലോകപൂർവനി ഇകാരലോപം ജയാത് ജയസ്ഥാം ജയാസുഹു ജയാഹ ജയാസ്ഥം ജയാസ്ഥ ജയാസം ജയാസ്വ ജി യാസുട്ട് തിപ്പ് ഇതസ്യ ഇകാരലോപിച്ചു യാസുട്ടിലെ സകാരലോപിക്കുന്ന സൂത്രം ജി യാതെന്നിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച സൂത്രം വരും. എന്താണ് അകൃ സർവധാതുയോർ ദീർഘ? കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു അകൃ സർവധാതുയോർ ദീർഘ. അജന്താംഗമാണ് ജി, ദീർഘം വരുന്നു. യാദവ് പ്രത്യയം യാദിയായ പ്രത്യയം പരമിരിക്കുന്നു. അതുകൃത് സർവധാതു എന്നാ പിന്നെ ഇവിടെ ഗുണം വന്നാൽ പോരെ? എന്താ ഗുണം വരാത്തത്? ജി യാത ദീർഘം വരുന്ന സ്ഥാനത്ത് എന്തുകൊണ്ട് ഗുണം വന്നില്ല? കിതാശിഷി ജിയാദ് ജിയാസ്ഥാം ജിയാസു ജിയാഹ ജിയാസ്ഥം ജിയാസ്ഥ ജിയാസം ജിയാസ്വ ജിയാസമ പുതിയ സൂത്രങ്ങളൊന്നുമില്ല. ജി അട്ടു വന്നു ആ ജീ സിച്ച്. ഇവിടെ അനിട്ട് ധാതുവാണ്, വിട്ടിന്റെ കാര്യം നോക്കണ്ട. തിപ്പിന് ഇത് ശ്രീകാരം പോയി തകാരത്തിന് ഈട്ട് വന്നു. ആ ജി ആ ജി സ് ഇവിടെ വൃദ്ധി വരുമോ? ഏത് സൂത്രം വരികയാണെങ്കിൽ സിജിവൃദ്ധി പരസ്യവിഭക്തേഷു അവിടെ പറഞ്ഞിരിക്കുന്നു ഇഗന്ധാംഗസ്യ വൃദ്ധി സ്യാ പരസ്യവിഭക്തെ നേട്ടി നിഷേധിക്കുമോ? നിഷേധിക്കും. എന്തുകൊണ്ട്? പദപ്രജാലന്ദ സ്യചാനാണ് നിഷേധിക്കുന്നു. ഇതിനല്ല, ആ അതോ ഫലാതെ ലഘോ വരൂ അവിടെ. കിട്ടില്ല. പിന്നെ സിജി വിർദ്ധി പരസ്യോദേശ പ്രകാരം വൃദ്ധി വന്നിട്ട് അജയ് ജി ജയ് എന്നായി. സകാരത്തിനെന്തോരും ഷത്വം അജയ്ഷീത്, അജയ്ഷീത്, അജയ് സ് താം. സകാരത്തിന് ഷത്വം, തകാരത്തിന് ഷത്വം. അജയ്ഷ്ഠാം, അജയ്ഷുഹു, അജയ്ഹി, അജയ്ഹി, അജയ്ഷ്ഠം, അജയ്ഷ്ഠ, അജയ്ഷം, അജയ്ഷ്വ, അജയ്ഷ്. അല്ലെങ്കിൽ വരുമ്പോൾ ആ ജേ ജിക്ക് ഗുണം വന്നു. ആ ജേ സ ഷത്വം വന്നു. അജേഷ്യത്, അജേഷ്യത്താം, അജേഷ്യൻ, അജേഷ്യ, അജേഷ്യത്വം, അജേഷ്യത്, അജേഷ്യം, അജേഷ്യാവ, അജേഷ്യാമ. അത് കഴിഞ്ഞു. അതിൽ ഈ ധാതു കൂടെ വന്നത് ഇതിനകത്ത് ഈ രണ്ട് സൂത്രം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അകൃത്സാർവ ധാതിയോർ ദീർഘ ജിയാദ്, അതുപോലെ തന്നെ സ്ഥിതിവൃദ്ധി പരസ്യോദ്ദേശം. അടുത്ത് വരുന്നത് തപസന്താപേ. അത് കഴിഞ്ഞു തപതി തജഹാനോ, തജിക്കുക. തെജ് ശപ്പത്തിപ്പ് എങ്ങനെ വരും? തെജതി, തെജതഹ, തെജന്തി, തെജസി, തെജതഹ, തെജത, തെജാനി, തെജ, തെജ. തെജ് നല്ലെന്നിരിക്കുമ്പോൾ ദിത്വം വരുന്നു, ഹലാദിശേഷം വരുന്നു. ത തെജ് നല്ല ഏസൂത്രം വരുന്നു. ഏതാണ് അച്ചോ ഞണിതി വരൂ? അജന്ത അംഗമാണോ? അത് ഏത് സൂത്രം വരുമെന്ന് ചിന്തിച്ചാൽ ഒരുപാട് സൂത്രങ്ങൾ കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യ രൂപം മനസ്സിൽ കാണും. ആ, അപ്പോൾ അവിടെ ഏത് സൂത്രം പ്രവർത്തിക്കുമെന്ന് നോക്കണം. അതാണ് അതിന്റെ കുറുക്ക് വഴി. അല്ല, നിങ്ങൾ സൂത്രത്തെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 100 സൂത്രങ്ങളുണ്ട്. ഏത് വരും? ആ, അതുപതായ അവിടെ വൃദ്ധി വരുന്ന ഏത് സൂത്രപ്രകാരമാണ്? അങ്ങനെ ചിന്തിക്കണം. രൂപത്തിൽ നിന്ന് സൂത്രത്തെക്കുറിച്ച് ചിന്തിക്കണം. അല്ല, സൂത്രത്തിൽ നിന്ന് രൂപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ ബുദ്ധിമുട്ടാകും. രൂപം കണ്ടിട്ട് സൂത്രത്തെ ഊഹിക്കണം. തത്യാജ തത്യജ് അതുസ് എന്ത് വരുന്നു? രൂപം എങ്ങനെ വരുന്നു? തത്യജ തുഹു. അപ്പോൾ അവിടെ ഏതെങ്കിലും വന്നോ? ഒന്നും വന്നില്ല. തത്യജുഹു തേജാണ്. ദല്ലിൽ വരുമ്പോൾ നോക്കണം. അർദ്ധാവസിട്ട് വരാതെ ഇട്ട് പ്രാപ്തമാകുന്നു. പിന്നെ ഏകാശ ഉപദേശേ അനുദാത്താ വിട്ടിനെ നിഷേധിക്കുന്നു. അപ്പോൾ തെജ് ജകാരാന്തത്തിൽ ഏതൊക്കെയാണ്? തെജ് നിജു വരുപഞ്ച് പ്രസ്യമസ്ജുരഞ്ച് വിജു സഞ്ച് സഞ്ച് സൃജ ഏതൊക്കെയാണ്? ഇത് ഓർഡിനറി ട്രാൻസ്പോർട്ട് ബസ് പോകുമ്പോൾ സൂപ്പർഫാസ്റ്റ് പോലെ പോകണം. എങ്ങനെയാണ് പരിപഞ്ച് ഒരു ബ്രസ്റ്റ് മസ്തിരഞ്ച് വിജരി സഞ്ച് സഞ്ച് സൃജ? ഞാൻ പറഞ്ഞ ഏതെങ്കിലും വിട്ടുപോയോ എന്ന് നോക്കിയാണ് ചിലർ. ഒന്നും വിട്ടിട്ടില്ല. മോഡിയുടെ ബുള്ളറ്റ് ട്രെയിൻ പോലെ പോകണം. പറയാമോ? നോക്കി പറയാമോ? നോക്കാതെ പറയുന്ന കാര്യം പോട്ടെ. അതൊരു ചലഞ്ചായിട്ട് എടുക്കണം. ഞാൻ വെല്ലുവിളിക്കുകയല്ലേ. അത് കരുതിയെങ്കിലും പറയാൻ തയ്യാറാകുക. അന്നിട്ട് ധാതു തേജ് എന്തോരം കൃ സൃ ദൃ വൃ സ്തു ദൃശ്രുശ്രുവോ ലിടി ക്രാദിനിയ പ്രകാരം ഇട്ട് പ്രാപ്തമാകുന്നു. അജസ്താസ്വല്യനടോ നിത്യം അജന്തമാണെങ്കിലേ അത് വരേണ്ടുള്ളൂ. ഇത് അജന്തമല്ല. പക്ഷെ അടുത്ത് വരുമെന്നാണ് ഉപദേശേ അത്വത ധല്ലില് ക്രാദിനിയ പ്രകാരം പ്രാപ്തമായിട്ടിനെ നിഷേധിച്ചു. അപ്പോൾ വരുന്നു വെറുതോ ഭാരദ്വാജസ്യ വരുന്നു പ്രകാരം വികല്പമായിട്ടിട്ട് വരും. അപ്പോ എന്താണ് അജന്തോ അകാരവാൻമായ താസ്യനട്ട് ധലി വേട്ടയം. ഇത് അകാരവാനായതുകൊണ്ട് അന്നിട്ട് ധാതു ധലില് വേട്ടായി വികല്പമായിട്ട് വരും. ഇട്ട് വരുന്ന പക്ഷത്തിൽ തേജ് ദിത്വം ഹലാദിശേഷം തത് തേജ് ഇട്ട് ധ എന്തു വരുന്നു തത്യജിത. ഇട്ട് വരാത്ത പക്ഷത്തിൽ താ തേജ് ധാ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. രൂപം മനസ്സിൽ കണ്ട ഉടൻ പറയാം. ചോക്കു കുത്തും വരും. ജേന കുത്തും വന്ന് പരത്തിൽ എന്തിരിക്കുന്നു ധ ഹരിജ ചർത്തം വന്നു കഴിഞ്ഞാൽ എന്തുവരും ചോക്ക് വരും. അത് ഓർക്കണം. ഇവിടെ പരത്തിൽ ജല്ലിരിക്കുന്ന സർവത്ര എന്തുവരും ചോക്ക് വരും. തത്യജതു തത്യജ അതുസ് ആ പുതുപുരുഷനിൽ എന്തുവരുന്നു നലുത്തമോ വാ തത്യാജ തത്യജ. അടുത്തെന്ത് വരുന്നു ക്രാദ്യന്യോ രടി സേഡ്ഭവേ. ക്രാദിയിൽ പെടാത്തുകൊണ്ട് മകളിൽ ഇട്ടു വരുന്നു. എന്തുവരും തത്യജീവ തത്യ. ഇവിടെ അതാ ഏൽ മധ്യാനാദേശ അതേ രടി എന്തുകൊണ്ട് വന്നില്ല സംയോഗം വന്നു വരുന്നില്ല. അടുത്ത് ലുട്ടില് തെച്ച് താ ഇട്ട് വരുന്നില്ല. ജ് താന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ചോക്കു ഹരിജ തെക്താരുന്നു തെക്താ തെക്താരൗ തെക്താര തെക്താസി തെക്താസ്തഹ തെക്താസ്ത തെക്താസ്മി തെക്താസ്വഹ തെക്താസ്മി തെജ് സ്യാത്തി തെജ് എന്നിടത്ത് എന്തുവരും ചോക്ക് വരുന്നു. പരത്തിലെ സകാരത്തിന് ഷ വന്നിട്ട് തെക്ഷ്യം. ക്ഷ എന്ന് പറയുന്ന ഒന്ന് മലയാളത്തിൽ സ്വന്തമായിട്ടുണ്ട്. സംസ്കൃതത്തിൽ വരുമ്പോൾ അത് കകാരത്തിന്റെ പരത്തിൽ സകാരയിരിക്കുമ്പോൾ അതിന് ഷത്വം വരുന്നുണ്ട്. ഇവിടെ പ്രത്യക്ഷ്യതി തക്ഷ്യത തക്ഷ്യന്തി തക്ഷ്യസി തക്ഷ്യത തക്ഷ്യത തക്ഷ്യാമി തക്ഷ്യ വായാണോ വായാണോ തക്ഷ്യാവഹ തക്ഷ്യാമ. ലോട്ടിലാണെങ്കിലോ തേജ തു തേജതു തേജത തേജതാം തേജ തേജത തേജതം തേജ. അവിടെ എന്താ വന്നത് ചെറുഹപിച്ച അതോഹേതാണ് തേജ. തേജ് ശപ്പ് തെപ്പ് ഇതശികാലോപൻ ലുങ് ലങ് ലുങ് ഷഡുദാത അത്യജ അത്യജതാം അത്യജൻ അത്യജ അത്യജതം അത്യജത അത്യജം അത്യജ അത്യജ. ഇതില്ലെങ്കിലും വരുമ്പം തെജ് ശപ്പ് യാസുട്ട് ഇത് സ്വീകാരലോകം അതോ ഏ ഗുണം യകാരലോകം ഏ സൂത്രം തെച്ച് ആശല്ലെങ്കിൽ വ്യാസുട്ടു ഇവാലോകം തെച്ച് തെജ്യാത്. ഇവിടെ എന്തുകൊണ്ടാണ് കുത്തും വരാത്തത്? തെജ്യാത്, കിത്തിന് കുത്തും വരത്തല്ലേ, ജല്ല് വരത്തില്ല. തെജ്യാത് തെജ്യാസ്ഥാം തെജ്യാസു തെജ്യാഹ തെജ്യാസ്ഥം തെജ്യാസ്ഥ തെജ്യാസം തെജ്യാസ്വ തെജ്യാസ്. തെജ് ധാതു അനട്ടായതുകൊണ്ട് ലിങ്ങിലിട്ട് വരുന്നില്ല. അത്യജ്ജിച്ച് തിപ്പ് ഇത ചികാരില വെച്ച് ഈട്ട് അത്യജ്ജ് ജകാരത്തിന് സകാരം പരത്തിയിരിക്കുന്നുണ്ട്. എന്തോരും എന്തോരും ജകാരത്തിന് സകാരം പരത്തിയിരുന്ന എന്തോരും പിടിച്ചിട്ടില്ല. ചോക്കു കുത്തും വന്നു. കകാരത്തിന് സകാരം വരവിരുന്ന എന്തുവരും? ശർത്തും വന്നു. സകാരത്തിന് സകാരം വന്നു. അത്യക്ഷി. ഇനി നോക്കേണ്ടത് തെജാണ്. ഇവിടെ വൃത്തി വരുമെന്നാണ് നോക്കേണ്ടത്. ശിജുവൃത്തി പ്രസവദേശു വരുമോ? എന്തുകൊണ്ട്? ഇഗന്ധമല്ല. അതോ ഹലാതെ ഇളകോ വരാമോ? ലഘുവാണല്ലോ തെജ്, അകാരം ലഘുവല്ലേ, അതാണോ വരുന്ന? ഏത് വരും? പദപ്രജാനന്ദസ്യ അജഹ ഇട്ടില്ലാത്തതുകൊണ്ട്. മറ്റത് എവിടെ വരുന്നത്? അതോ അലാതെ ലഘോ ഓരോ സൂത്രം ചോദിക്കുമ്പോൾ ഇങ്ങനെ മറിച്ച് തിരിച്ചും മറിച്ച് തിരിച്ചും ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് സമയം ഒരുപാട് പോകും. അത് ഇടാതെ ശിച്ചിരിക്കുമ്പോഴാണ് വരുന്നത്. പദവ്രജാനന്ദസ്യ അച്ഛ അന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? ശേഷം വൃദ്ധി ഇട്ടാണെങ്കിൽ നിഷേധിക്കും. നേട്ടി ഇട്ടില്ല, അതുകൊണ്ട് എന്തുവരും? അത്യാക്ഷി എന്നുവരും. അത്യാ ചോക്കു വന്നു, ചത്തും വന്നു, പരത്തിലുള്ള സകാരത്തിൽ ശത്തും വന്നു. അത്യാക്ഷി അത്യാജ് താം ജലോജലി സകാരം ലോപിച്ചു കഴിഞ്ഞാൽ അത്യാജ് അവിടെ എന്ത് സംഭവിക്കും? കുത്തും വന്നു കഴിഞ്ഞാൽ ചെറുത്തും വന്നു കഴിഞ്ഞാൽ അത്യാക്താം അത്യാക്ഷീത് അത്യാക്താം അത്യാക്ഷുഹു. അവിടെ കുത്തും വരും. വരത്തിലെ സകാരത്തിന് സിച്ചിലെ സകാരത്തിന് ഷത്വം വന്ന ഉസ് വരുന്ന സൂത്രം ഏത്? എന്താണ് വൃത്തി? ജ്യൂസ് സിജോ അഭ്യസ്ത വിദേശ പരസ്യം ഈ സംബന്ധിനോ ജേർ ജ്യൂസ് അത്യാക്ഷീത് അത്യാക്താം അത്യാക്ഷുഹു അത്യാക്ഷി അത്യാക്തം അത്യാക്ത അത്യാക്ഷം അത്യാ ബാക്കി അത്യാ ബാക്കി അറിയേണ്ടത് അത്യാക്ഷുവ. അവിടെ ജലോജലി വരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ചെല്ലില്ല? വാ ചെല്ലിപ്പെടുന്നില്ല. കുത്തും ശത്തും വരുന്നു. അത്യാക്ഷുവ അത്യജ് സ്യാതികാർലോകം അത്യജ് കുത്തും വന്നു, സകാരം ശത്തും വന്നു, ചർത്തും വന്നു. അത്യക്ഷ അടുത്തു വരുന്നത് ക്രമോ പാദവിക്ഷേപേ നടക്കുക എന്നുള്ളതാണ്. പാദവിക്ഷേപം എന്ന് പറയുന്നത് ക്രമധാതുവിൽ നിന്ന് തിപ്പ് വരുമ്പോൾ അടുത്തു വരുന്നു വാ ഭ്രാശ ഭ്ലാശ ഭ്രമു ക്രമു ക്ലമു ത്രസി ത്രുടി ലഷ. ഭ്രാശ ഭ്ലാശ കാന്തി അർത്ഥത്തിലാണ്. ഭ്രമോ അനവസ്ഥാനേ സംഭ്രമം ഭ്രമിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ക്രമു പാദവിക്ഷേപേ ക്ലമും അത് തന്നെ. ത്രസി ഉദ്വേഗി ഭയപ്പെടുക ത്രാസം. ത്രുടി പറയുന്നത് സ്ഖലനം ചലിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്നു. ലക്ഷകാന്തവും ഏഭ്യസ്യൻ വാ കർത്തൃർത്ഥ സർവധാതുകേ പരേ. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് ശപ്പ് വികരണം. ഇവിടെ ഇപ്പൊ ശ്യൻ വികരണം വരികയാണ്. ശ്യൻ ശരിക്കും ഈ ശ്യൻ വരേണ്ടത് ദിവാദിയിലാണ്. ദിവാദിഭ്യ ശ്യൻ. പക്ഷെ ഇവിടെ ഭുവാദിയിലെ കർമ്മധാതു വന്നപ്പോൾ അതിനും ശ്യൻ വികല്പമായിട്ട് വിധിക്കുകയാണ് വാ. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ശപ്പ് വികരണവും പഠിക്കും, ശ്യൻ വികരണവും പഠിക്കും. ശ്യനിൽ ശ്യാശേഷിക്കും. അതായത് ക്രമധാതുവിൽ നിന്ന് തിപ്പ് പരത്തി വരുമ്പം വികല്പമായിട്ട് ശ്യൻ വരും. ശകാരം ഇത്താണ് പോകും. എന്തിനാണ് ഇത്താക്കിയത്? ശകാരം ഇത്താക്കിയതിന് വേണ്ടിയിട്ടാണ്. സൂത്രം തിങ്സിൽ സർവധാതു സർവധാതു സന്ധിക്ക് വേണ്ടിയാണ്. അപ്പോ ക്രമം ശ്യായിന് പിന്നെ ശേഷിക്കുന്ന എന്താണ്? ആയാണ്. തീർന്നിരിക്കുന്നു. ക്രമ പരസ്യോദേശു ക്രമോ ദീർഘ പരസ്യോദേശിതി. പരസ്മീപദമായ ശിത്ത് പരമിരിക്കുമ്പോൾ, പരസ്മീപദം പരമിരിക്കുന്ന ശിത്ത് പരമിരിക്കുമ്പോൾ, ഇവിടുത്തെ പരസ്മീപദം ഏതാണ്? സൂത്രം ഏത്? ഏത് പരസ്യൂത സംയമിരിക്കുന്ന സൂത്രം? ലഹ പരസ്യൂതം വൃത്തി ലാദേശ തിങ്ങ പരസ്യൂത സന്യാസം. അപ്പൊ പരസ്യമതം പദം പരമിരിക്കുന്ന ശിത്താണ് ശ്യൻ. അതായത് ക്രമം ശ്യൻ തിപ്പന്നിരിക്കുന്നു. ശ്യനില് യായിരിക്കുന്നു. ക്രമയാതി എന്നിരിക്കുന്ന സൂത്രം എന്താ പറയുന്നത്? ക്രമിന് ദീർഘം വരുന്നു. ക്രമിന് ദീർഘം ഇരിക്കുമ്പോൾ ഏത് സൂത്രം വരും? അറ്റസ്റ്റ് ദീർഘം അച്ഛനാണെന്ന് പറയും പരിഭാഷാസൂത്രം. ക്രമിൽ അച്ഛേതാണ്, അതിന്റെ ദീർഘം വരുമ്പോ ഏത് സൂത്രം വരും? സ്ഥാനെ അന്തരം പ്രകാരം ആക്കി ദീർഘമായ വരും. ആ വരും. അപ്പൊ ക്രാമ യതി വേറൊന്നും വരാനില്ല. ക്രാമ്യതി ഇതുവരെയാണ്. ദിവ്യതി ദിവധാതു ദിവാദിയിലെ ദിവ്യതി എന്ന് പറയുന്നത്. ദിവാദി ഗണത്തിൽപ്പെട്ട എല്ലാത്തിനും ഇതുപോലെ യാ വന്നിട്ട് ഇങ്ങനെ വരും. ക്രാമ്യതി, ക്രമിൽ നിന്ന് ശെന്മരുന്നു, ക്രമു യാ, ഇത് വികല്പമായിട്ട് വിധിച്ചപ്പോൾ കർത്തരി ശപ്പിനെ ബാധിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ശപ്പ് വരത്തില്ല. ക്രമപ്രസവതേഷു, ക്രമിന് ദീർഘം വന്ന് ക്രാമ്യന്ന് വരും. ക്രാമ്യത ക്രാമ്യ അന്തി, ക്രാമ്യസി ക്രാമ്യ ദഹ, ക്രാമ്യ ക്രാമ്യ ക്രാമ്യ മീന്തിരിക്കുമ്പോൾ എന്ത് വരുന്നു? അതോ ദീർഘോ ഇനി അപ്പൊ എന്ത് വരുന്നു? ഭവാമി എന്നതുപോലെ ക്രാമ്യാമി ക്രാമ്യ മഹ ക്രാമ്യ മഹ. ഇത് ചെൻ വരുമ്പം ഇനി ചെൻ വരാത്ത പക്ഷം എന്ത് വരുന്നു? സപ്പ് തന്നെ വരും. വാ ഭ്രാസ ബ്ലാസ ഭ്രമു ക്രമു ക്ലമു ത്രസി തുടിലശ. ഈ സൂത്രം വരാതിരിക്കുമ്പം ശപ്പ് വന്നിട്ട് ക്രമു ശപ്പ് തി, അവിടെയും വരും ക്രമ പരസ്മി ദിശ. എന്തുകൊണ്ട് അവിടെ പറഞ്ഞു? ക്രമോ ദീർഘ പരസ്മിപതേ സ്ഥിതി, ശിത്ത് പരമുണ്ട് ശപ്പ്, അതിന്റെ പരത്തിൽ പരസ്യുതമായ തീയുണ്ട്. അപ്പൊ ക്രമിന് ദീർഘം വന്നിട്ട് ക്രാമതി ക്രാമത ക്രാമന്തി ക്രാമസി ക്രാമത ക്രാമത ക്രാമാമി ക്രാമാവഹ. ഇവിടെ ഇത്രയുള്ള വിശേഷത ശ്യൻ മരുന്നു എന്നുള്ളതേ ഉള്ളൂ, ബാക്കിയെല്ലാം പഴയതുപോലെയാണ്. ശ്യൻ വന്നാലും ശപ്പ് വന്നാലും ക്രമിന് ദീർഘം വന്നിട്ട് ക്രാമ്യ ക്രാമ എന്ന് വരും, ബാക്കിയെല്ലാം പഴയതുപോലെയാണ്. ക്രമ ലട്ടിൽ വരുമ്പോൾ എന്ത് വരുന്നു? ക്രമ ദിത്വം വന്നു, ക്രമ ക്രമ അഭ്യാസ പുത്വം വന്നു, ചർത്വം വന്നു, ചക്രമ നല്ലിരിക്കുമ്പോ സൂത്രം വരുന്നു. അതോബുദ്ധായ വൃത്തി ഒന്ന് ചക്രാമ, പുതിയ സൂത്രമൊന്നുമില്ല. ചക്രമ അത് ശരിക്കും എന്ത് വരുന്നു? ചക്രമതുഹു ഒന്നും വരുന്നില്ല. ചക്രാമ ചക്രമതുഹു ചക്രമഹു. മകാരാന്തത്തിൽ രണ്ട് ധാതുക്കൾ ഏതൊക്കെയാണ്? ഗമനമയമരമ ചത്വാരഹ, നാലെണ്ണയുള്ളൂ. അതിന് ഇത്രയും പ്രയാസമാണോ? ഗമനമയമരമ ചത്വാരഹ ഏതൊക്കെയാണ്? ഗമ നമ യമ രമ ചത്വാര ഗമനമയമരമ ചത്വാരഹ, നാലെണ്ണയുള്ളൂ. ക്രമം വരുന്നുണ്ടോ? ഇട്ടു വരൂ, ബാക്കിയെല്ലാം നോക്കേണ്ടത്. ഏകാച ഉപദേശ അനുദാതപ്രകാരം ഇട്ടിനെ നിഷേധിക്കുമ്പോഴാണ് ബാക്കിയുള്ള സൂത്രങ്ങളെല്ലാം നോക്കേണ്ടത്. ഇട്ടു നിഷേധമില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സേട്ട് ധാതുവാണ്. അപ്പൊ എന്തുവരും? ചക്രമ ഇട്ട് ചക്രമിത ചക്രമധു ചക്രമ ചക്രാമ ചക്രമ ചക്രമിവ ചക്രമി. ലൊട്ടിൽ വരുമ്പോഴോ രണ്ടു വരും, ശപ്പും വരും ശെന്നും വരും. ശെന്മരാണെങ്കിൽ ക്രമ അല്ല, ലൊട്ടിലല്ല, ലൊട്ടിൽ വരുമ്പോ താസ് വരും. താസ് വരുമ്പോ ക്രമ ഇട്ട് താസ് ക്രമിത ക്രമിതാരോ ക്രമിതാര ക്രമിതാസി ക്രമിതാസ ക്രമിതാസ ക്രമിതാസ്മി. ഇവിടെ എന്താ ശെൻ വരാത്തത്? ഇത് അർദ്ധധാതുവാണ്. അതിനെല്ലാം ബാധിച്ചുകൊണ്ടാണ് എന്ത് വരുന്നത്? താസു വരുന്നത്. സൂത്രം ഏതാണ്? സിത്താസിലോ ലിട്ടിലും അങ്ങനെ തന്നെ. ക്രമ ഇട്ട് സ്യാ വരുമ്പോൾ എന്ത് വരുന്നു? ക്രമിഷ്യതി, ക്രമിഷ്യത, ക്രമിഷ്യന്തി, ക്രമിഷ്യസി, ക്രമിഷ്യ, ക്രമിഷ്യാമി, ക്രമിഷ്യാവഹ, ക്രമിഷ്യാവഹ. ക്രമപ്രസമതേഷു വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ചിത്ത് പരസ്യഗതം ഇല്ല, ചിത്തും പരസ്യഗതവും ഇല്ല. പരസ്യഗതമുണ്ട്, പക്ഷെ ചിത്ത് പരത്തിൽ പരസ്യഗതമില്ല. ലോട്ടൽ വരുമ്പോഴത്തേക്ക് ശപ്പ് പ്രാപ്തമാകുന്നതുകൊണ്ട് അതിനെ ബാധിച്ചുകൊണ്ട് വാ ബ്രാസ ബ്ലാസ ബ്രഹ്മക്രം ക്ലമുപ്രസി ത്രുടി ലഷ പ്രകാരം എന്ത് വരുന്നു? ശൻ വരുന്നു കഴിഞ്ഞാൽ ക്രമ പരസ്യഗതേഷു ദീർഘം വന്നിട്ട് ക്രാമ്യതു, ബാക്കിയെല്ലാം പഴയതുമില്ല. ക്രാമ്യതു, ക്രാമ്യതാ, ക്രാമ്യതാം, ക്രാമ്യന്തു, ക്രാമ്യ, ക്രാമ്യതാ, ക്രാമ്യതം, ക്രാമ്യത, ക്രാമ്യാ, നീയാണോ? നീയാണോ? ഉറപ്പാണോ? ക്രാമ്യാവ, ശപ്പ് വരുന്ന വർഷത്ത് ക്രാമതു, ക്രാമതാ, ക്രാമതാം, ക്രാമന്തു, ക്രാമ, ക്രാമതാ, ക്രാമതം, ക്രാമത, ക്രാമാണി, ക്രാമാവ, ക്രാമാം. ലങ്ങിൽ വരുമ്പോ വാ ബ്രാസ ബ്ലാസ ഭ്രമു ക്രമു ക്ലമു ത്രസി ത്രുടി ലഷ. ശനി വരുമ്പം അക്രാമ്യ ക്രമപരസ്യതേഷു ദീർഘം. അക്രാമ്യത് അക്രാമ്യതാം, അക്രാമ്യൻ, അക്രാമ്യ, അക്രാമ്യതം, അക്രാമ്യത, അക്രാമ്യം, അക്രാമ്യാവ, അക്രാമ്യ. ശപ്പ് വരുമ്പം അക്രാമത് അക്രാമതാം, അക്രാമൻ, അക്രാമ, അക്രാമതം, അക്രാമത, അക്രാമം, അക്രാമാവ. മിഥിലിംഗിൽ വരുമ്പം ക്രാമ്യ, അവിടെ എന്ത് വരും? മ്യാന്തിരിക്കുന്നുണ്ട്. യാസുട്ട് അതോ ഏഹ ഗുണം ലോപം ക്രാമ്യേ. ക്രാമ്യേ, ക്രാമ്യേ, ക്രാമ്യതാം, ക്രമേഹു, ക്രാമ്യേ, ക്രാമ്യേതം, ക്രാമ്യേത, ക്രാമ്യേയം, ക്രാമ്യേവ, ക്രാമ്യ. ഇത് വാ ബ്രാസ ബ്ലാസ ഭ്രമു ക്രമു ക്ലമു ത്രസി ത്രുടി ലഷ വരുമ്പോ വരാത്ത വർഷത്തിൽ ശപ്പ് വന്നിട്ട് ക്രാമേ, ക്രാമേതാം, ക്രമേഹു, ക്രാമേഹേ, ക്രാമേതം, ക്രാമേത, ക്രാമേയം, ക്രാമേവ. ആശ്രലിംഗിൽ വരുമ്പോ അവിടെ ശനും ശപ്പൊന്നും വരുന്നില്ല. നിങ്ങാശിഷി വരുന്നു. എന്തുവരുന്നു? ക്രമം വ്യാസട്ട് ഇതശികാ ലോകം സകാരം ഭവിക്കുന്നു. ക്രമ്യാത് ദീർഘം വരില്ല. ക്രമപരസ്മേതേഷു പ്രകാരം ദീർഘം വരണം, അത് വരുന്നില്ല. ക്രമ്യാത് ക്രമ്യാസ്ഥാം, ക്രമ്യാസു, ക്രമ്യാഹ, ക്രമ്യാസ്ഥം, ക്രമ്യാസ്ഥ, ക്രമ്യാസം, ക്രമ്യാസു, ക്രമ്യാസ്. നിങ്ങള് വരുമ്പോ ആ ക്രമം എട്ട് വരുന്നുണ്ട്, സിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഈട്ട് വരും, ഇതസ്ഥിക്കാരൻ ലോപിക്കും, ഇടകീട്ടി സിച്ച് ലോപിക്കും. അക്രമീത്. ഇവിടെ വൃത്തി വരേണ്ട സൂത്രം ഏതാണ്? സിജി വൃദ്ധി പരസ്യവേദേഷു വരും. ഗന്ധമല്ല, അതോ ഹലാദരിലേക്ക് വരാമോ? വരാമോ? ഇത്രയും അനുഭവിക്കാതിരിക്കുന്നു. ഹലാദരിലേക്കോ രാകാര വരാമോ? ചോദ്യം അതോ അല്ലാതെ ലഘുവോ പ്രകാരം പെടുത്തി വരാമോ എന്നാണ്. വരാമോ? വരും. അല്ലാതെ ലഘോ രകാരസ്യ വെടുത്തിറുവാ ഇടാതോ സിച്ച് ഇടാതെയാണ്. പദവർജാലന്ത്യ പ്രകാരം വൃത്തി വരാമോ? ക്രമ ഹലന്തമല്ലേ, വരാം. പക്ഷെ എന്ത് സംഭവിക്കും? നീട്ടി. അതോ ഹലാതെ ലഘോഹോ അതിനെ നിഷേധിക്കുന്ന സൂത്രങ്ങൾ ഹിമ്യന്ത ക്ഷണശ്വസ ജാഗ്രണിശ്യൂതി താം. എന്തുകൊണ്ടാണ് ആ സൂത്രം ഇവിടെ പ്രവർത്തിച്ചത്? മകാരാന്തമായതുകൊണ്ട്. ഹമ്യന്ത ഹകാര മകാര ഇകാരാന്തം വൃത്തിയെ നിഷേധിക്കുന്നു. മകാരാന്തത്തിന് വൃത്തിയെ നിഷേധിച്ചുകൊണ്ട് വരുന്നു. അക്രമീത്, അക്രമീത്, അവിടെ ഇടകീട്ടി. സിച്ചലോപിച്ച് സിജ്ജലോപ ഏകാദശി സിദ്ധോ വാച്ച സിച്ച് പോയി തീർക്കുമെന്ന് അക്രമീത്. അക്രമീസ് താം ഷത്വം ഷ്ടുത്വം വന്നിട്ട് അക്രമിഷ്ഠാം അക്ര ഷിഷു അക്രമീഹി അക്രമിഷ്ഠം അക്രമിഷ്ട അക്രമിഷം അക്രമിഷ്വ അക്രമിഷ്. അടുത്ത് അക്രമ ഇട്ട് സ്യ അക്രമിഷ്യത് അക്രമിഷ്യതാം അക്രമിഷ്യൻ അക്രമിഷ്യ അക്രമിഷ്യതം അക്രമിഷ്യത അക്രമിഷ്യം അക്രമിഷ്യാവ അക്രമിഷ്യാമ.